ശ്രീമദ് ഭഗവത്ഗീത 11-ാം അധ്യായം 48-ാം ശ്ലോകം. ന വേദ യജ്ഞാധ്യനേർന ദാനേർ ന ച ക്രിയാഭിർന തപോ വിരുഗ്രൈ ഏവം രൂപശക്യ അഹന്തലോകേ ദ്രഷ്ടും തദന്യേന ഗുരു പ്രവീര ആത്മനോ മമ രൂപ ദർശനേന കൃതാർത്ഥയവത്വം സമർത്ഥ ഇതി തസ്തൗതി. ഭഗവാൻ തന്നെ കരുതുന്നു, അർജുനൻ കൃതാർത്ഥനായി തീർന്നു തന്റെ ദർശനം കൊണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ സ്വയം വർണ്ണിച്ച് പറയുകയാണ്. ന വേദയജ്ഞാധ്യനേഹി, വേദ അധ്യയനം കൊണ്ട് യജ്ഞാനുഷ്ഠാനം കൊണ്ടും ചേർത്താണ് വേദ യജ്ഞാധ്യയനേഹി. ന ദാനേഹി, ദാനം കൊണ്ടും. ചതുർണാമപി വേദാനാം അധ്യയനേർ യഥാവത് യജ്ഞാധ്യയനിശ്ച. അങ്ങനെ വിശദീകരിച്ച് ഭാഷകാരം പറയുന്നു, 4 വേദങ്ങളുടെ അധ്യയനം കൊണ്ടും യജ്ഞാദികളുടെ അനുഷ്ഠാനം കൊണ്ടും. യജ്ഞാദി അധ്യയനം എന്ന് പറയുമ്പോൾ യജ്ഞത്തിന്റെ അറിയുക, പിന്നെ അതിന്റെ അനുഷ്ഠാനം. വേദാധ്യയനേരേവ യജ്ഞാധ്യയനസ്യ സിദ്ധത്വാത് പൃഥക് യജ്ഞാധ്യയന ഗ്രഹണം യജ്ഞാന യജ്ഞ വിജ്ഞാന ഉപലക്ഷണാർത്ഥം. യജ്ഞങ്ങൾ വേദത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വേദാധ്യയനം എന്ന് പറയുമ്പോൾ യജ്ഞ അധ്യയനവും സിദ്ധമാണ്. പിന്നെ വേദ യജ്ഞ അധ്യയനങ്ങൾ എന്തിനു പറഞ്ഞു, അത് വിശദീകരിക്കുകയാണ്. വേദാധ്യയനം കൊണ്ട് തന്നെ യജ്ഞാധ്യയനം സിദ്ധമാകുമെങ്കിലും ഇവിടെ യജ്ഞാധ്യയനം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് യജ്ഞവിജ്ഞാന ഉപലക്ഷണാർത്ഥം. യജ്ഞാനുഷ്ഠാനത്തിന് കേവലമായ വേദാധ്യയനം മാത്രം പോരാ, മറിച്ച് യജ്ഞവിജ്ഞാനം വേണം. യജ്ഞവിജ്ഞാനം വേദാധ്യയനം കൽപ്പസൂത്രാദികൾ ഇവിടെ എല്ലാം അധ്യയനം അതെല്ലാം കൊണ്ട് കിട്ടുന്നതാണ്. അങ്ങനെ യജ്ഞം അനുഷ്ഠാനം സാധ്യമാകും. അപ്പോൾ ആ യജ്ഞത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ വിജ്ഞാനം, യജ്ഞത്തിന്റെ കർമ്മം ഉപാസന തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതുകൂടി ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വേദാധ്യയനമെന്നും യജ്ഞാധ്യയനമെന്നും പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇത് പറയുന്ന അന്നത്തെ ആ കാലഘട്ടത്തിൽ വിജ്ഞന്മാരായ ആൾക്കാർ പ്രധാനമായി കരുതിയിരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് വേദ അധ്യയനം ചെയ്യുക, യജ്ഞത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സമ്പാദിക്കുക. ധർമ്മമീമാംസ എന്ന് പറയും. ധർമ്മമീമാംസയിലൂടെ അറിവ് സമ്പാദിക്കുക, എന്നിട്ട് അത് അനുഷ്ഠിക്കുക. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ കർത്തവ്യമായിട്ട് അന്ന് കരുതിയിരുന്നു, അന്നത്തെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ. അതൊന്നുമല്ല പ്രാധാന്യം, അതുകൊണ്ടെല്ലാം കിട്ടുന്ന ഫലം തുച്ഛമാണ്. തഥാന ദാനേഹി തുലാ പുഷ്പാദിഭി, തുലാ പുരുഷാദിഭി, ദാനങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള ദാനങ്ങൾ അന്ന് ചെയ്തിരുന്നു. നജക്രിയാഭർ അഗ്നിഹോത്രാദിഭി ശ്രൗദാദിഭി, ശ്രൗദു സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ. അതുകൊണ്ട് നാഭി തപോഭി രുഗ്രേഹി ചാന്ദ്രായണാദിഭി രുഗ്രേഹി ഘോരേഹി ഏമം വിരൂപു യഥാദർശിതം വിശ്വരൂപം നിശ്യസോഹം ഏമം വിരൂപ ശക്യ ന ശക്യോഹം നലോകേ മനുഷ്യലോകേ ദ്രഷ്ടും തദന്യേന തത്വ അന്യേന ഗുരുപ്രവീര. കർമ്മങ്ങളെ കൊണ്ട്, തപസ്സുകളെ കൊണ്ട്, ഉഗ്രമായ തപസ്സുകൾ, ചാന്ദ്രായണാദി കൃച്ഛ്രം ചാന്ദ്രായണം തുടങ്ങിയ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന തപസ്സുകൾ ഇതൊന്നും കൊണ്ടും എന്താണ് ഏവം വിരൂപശക്യ, ഞാനിവിടെ കാണിച്ച നീ കണ്ട രൂപം വിശ്വരൂപയസി സ്വാമി ഏവം വിരൂപ. ഏവം വിരൂപ എന്നെന്തുകൊണ്ട് പറഞ്ഞു? വാസ്തവത്തിൽ അവിടെ സഞ്ജയനും മറ്റുള്ളവരും എല്ലാം കണ്ടു. അവിടെ പറയുന്ന സിദ്ധ സംഘങ്ങൾ ഋഷിമാരെല്ലാം ഈ രൂപത്തെ കണ്ട് ഭയക്കുന്നതായി പറഞ്ഞു. പക്ഷെ അർജുനൻ കണ്ടതുപോലെ ആരും കണ്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയും ഏവം വിരൂപ ശക്യ. സഞ്ജയൻ ഈ വിശ്വരൂപത്തെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അത് സഞ്ജയന് കണ്ടത് മാത്രമേ വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അർജുനൻ കണ്ടത് അതുപോലെ വർണ്ണിക്കാൻ സഞ്ജയനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഏവം രൂപ എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വിശ്വരൂപ ദർശനത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഈ വിശ്വരൂപ ദർശനത്തിൻ്റെ അർജുനൻ പറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അർജുനൻ കണ്ടിട്ട് തന്നെ അർജുനൻ പറയാൻ കഴിയാത്ത ഭാഗങ്ങളുണ്ട്, സഞ്ജയനും കാണാൻ കഴിയാത്ത ഭാഗങ്ങളുണ്ട്, അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറയുന്നു ഈ രൂപം ഏവം രൂപ, ഈ ഞാനിപ്പോ നിനക്ക് കാണിച്ചു തന്ന ഇതേ രൂപത്തിൽ നശക്യഹ അഹം നിർലോകേ മനുഷ്യലോകേ ദൃഷ്ടം, ഈ മനുഷ്യലോകത്തിൽ ത്വതന്യേന, മനുഷ്യലോകത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഇപ്പോൾ മനുഷ്യലോകത്തിൽ നിന്നുകൊണ്ടാണ് ഈ രൂപത്തെ കാണിക്കുന്നത്. പതിനെട്ട് അക്ഷോഹിണി സൈന്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് കാണിക്കുന്നത്. മനുഷ്യരുടെ മുമ്പിലാണ് കാണിച്ചതെങ്കിലും മനുഷ്യരു ആരും തന്നെ തത്വന്യേന മറ്റ ഒരാൾക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ അല്ലാതെ മറ്റാരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ സഞ്ജയൻ എങ്ങനെ കണ്ടു, മറ്റുള്ളവരെല്ലാം എങ്ങനെ കണ്ടു, അവിടെ പറയുന്നു ദേവന്മാരും മറ്റും കാണാൻ വന്നു എന്ന് പറയും. അത് ഏവം വിധം, നീ കണ്ട ഈ രൂപത്തെ മറ്റാരും കണ്ടിട്ടില്ല, അത് അർജുനന് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റുള്ളവർക്കും സഞ്ജയനും കാണാൻ പറ്റി, അതുകൊണ്ടാണ് നമ്മളെല്ലാം അറിയുന്നത്. സഞ്ജയന് പറയാൻ വേണ്ടി മാത്രം കാണിച്ചു കൊടുത്തു. അർജുനനും കണ്ടത് കർണാർജുനൻ പറയുന്നു എനിക്ക് ഹർഷമുണ്ട് ഭയമുണ്ട്, അപ്പോൾ അതിനിടയ്ക്ക് കണ്ടത് അതുപോലെ വർണ്ണിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വാസ്തവത്തിൽ അർജുനൻ കണ്ട രൂപം എന്താണെന്ന് നമുക്കറിയാനും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റാരും അത് പറഞ്ഞിട്ടുമില്ല, നീ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ എന്നാണ്. ന വേദ യജ്ഞാധ്യനേർന ദാനേർ ന ച ക്രിയാഭിർന തപോ വിരുഗ്രൈഃ ഏവം രൂപശക്യ അഹം നിർലോകേ ദ്രഷ്ടം ത്വതന്യേന കുരു പ്രവീര മാ തേ വ്യഥാമാച വിമൂഢ ഭാവോ ദൃഷ്ട്വാരൂപം ഘോരമീദൃം മമേദം വിവേദ ഭീപ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. നീ ഭയപ്പെടേണ്ട കാര്യമില്ല, അർജുനൻ ആശ്വസിപ്പിക്കുന്നു. അർജുനൻ ആ രൂപം കൊണ്ട് വളരെ ഭയന്നുപോയി. അത് ഭഗവാൻ അർജുനന്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് മാച വിമൂഢഭാവോ വിമൂഢചിത്ത മോഹിതനായി കഴിഞ്ഞു, മോഹാലസ്യം സംഭവിച്ചതുപോലെയായി. ഇത് രണ്ടു കാര്യങ്ങളും, ഭയവും അതുകൊണ്ടുണ്ടാകുന്ന മോഹവും, ദൃഷ്ടോപലഭ്യ രൂപം ഘോരം ഈ യഥാദർശിതം അമൈതം, എന്റെ ഈ രൂപം കണ്ടിട്ട്. അർജുനൻ പറഞ്ഞ കാര്യങ്ങളാണ് ഭഗവാൻ വീണ്ടും പറയുന്നു. എന്റെ ഈ ഘോരമായ രൂപത്തെ കണ്ടിട്ട് നീ ഭയന്നു മോഹിച്ചു. അതുകൊണ്ട് എന്താണ് വ്യഭേദഭീഹി വിഗതഭയ പ്രീത മനാശ്ചസൻ, നീ നിന്റെ മനസ്സിൽ നിന്നും ഈ ഭയത്തെ കളയുക, സന്തുഷ്ടനാവുക. പുനർഭൂയത്വം തദൈവ ചതുർഭുജം ശംഖചക്രഗദാധരം തവ ഇഷ്ടം രൂപം ഇതം പ്രപശ്യം. മേ രൂപം ഇതം പ്രപശ്യാന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ ആ സൗമ്യമായ രൂപത്തെ എനിക്ക് കാണിക്കണം, കാണിച്ചു തരണം, ചതുർഭുജേന എന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ഈ രൂപത്തെ കാണുക എന്നാണ്. അവിടെ ഏതാണ് രൂപം എന്നുള്ളത് ഇതമെന്നേ പറയുന്നുള്ളൂ. അവിടെ ഭാഷകാരം പറയുന്നു എന്താണോ ചതുർഭുജം ശംഖചക്രഗദാധരം, ശംഖചക്രഗദാധരനായിരിക്കുന്ന നീ കാണാൻ ഇഷ്ടപ്പെട്ടതായ രൂപത്തെ കണ്ടുകൊള്ളൂന്നാണ് ഭാഷകാരം പറയുന്നു. പക്ഷെ അങ്ങനെ രൂപത്തെ കാണിച്ചതായിട്ട് ഇവിടെ പറയുന്നില്ല. പക്ഷെ ഭഗവാന്റെ വാസുദേവന്റെ സ്വകീയ രൂപത്തെ കാണിച്ചു എന്ന് സഞ്ജയൻ പറയുന്നുണ്ട്. അവസാനം അർജുനൻ പറയുന്നത് എന്താണ്, നിന്റെ മാനുഷ്യൻ രൂപത്തെ കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി എന്നാണ് ഇവിടെ. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇവിടെ ശംഖചക്രഗദാധരനായിരിക്കുന്ന ചതുർഭുജ രൂപത്തെ വീണ്ടും ഭഗവാൻ കാണിച്ചു. തുടക്കത്തിനും അത് കാണിച്ചു, വീണ്ടും അത് കാണിച്ചു. വ്യക്തമായി അർജുനനോ സഞ്ജയനോ അത് പറയുന്നില്ലെങ്കിലും അങ്ങനെ കാണിച്ചു എന്നാണ്. അത് പറയാൻ കാരണം ആദ്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടെങ്കിലും അർജുനൻ വീണ്ടും വിഷയം മാറിപ്പോകും. കാരണം അർജുനൻ ആദ്യ സൗമ്യമായ രൂപം കാണിച്ച് പിന്നീട് ഭയപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോയി. ഭയം കൊണ്ട് തന്നെ അർജുനന് കണ്ടതെല്ലാം കണ്ടതുപോലെ വർണ്ണിക്കാൻ കഴിഞ്ഞില്ല. അർജുനൻ ആവശ്യപ്പെടുന്നു ഭഗവാനോട്. തീർച്ചയായും ഭഗവാൻ ആ രൂപം കാണിച്ചിരിക്കണമെന്നാണ്. കാരണം അർജുനൻ ആവശ്യപ്പെട്ടിട്ടാണ് വിശ്വരൂപത്തെ കാണിച്ചത്. വിശ്വരൂപത്തെ അർജുനൻ ആവശ്യപ്പെട്ടപ്പോൾ കാണിച്ചെങ്കിൽ ചതുർഭുജമായ രൂപത്തെയും തീർച്ചയായും ഭഗവാൻ കാണിച്ചിരിക്കണം. കാരണം വിശ്വരൂപം കാണിച്ചാൽ ഇതൊരു പ്രയാസമുള്ള കാര്യമുണ്ട്. അത് മാത്രമല്ല, വിഷ്ണു പുരാണത്തിലാണ് തോന്നുന്നു അവിടെ പറയുന്നുണ്ട് ഭഗവാൻ ജനിച്ചപ്പോ വാസുദേവൻ അതിന്റെ ചതുർഭുജ രൂപം കാണിച്ചു. വാസുദേവന്റെ അജ്ഞത കൊണ്ട് പ്രാർത്ഥിച്ചു ഇനി ഈ രൂപം കാണിക്കരുത്, കാരണം ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ കംസൻ തന്നെ തിരിച്ചറിയും കൊന്നുകളെ. കാരണം കംസൻ കൊല്ലാനായി ഇരിക്കുകയാണല്ലോ. ഈ രൂപം ഇനി ഒരിക്കലും കാണിക്കരുത്, പുരാണമാണ്. അപ്പോ വാസുദേവനോട് വാക്കുകൊടുത്തു, എന്താണ് ഇനി കംസവധം വരെ ഞാൻ എന്റെ ഈ രൂപത്തെ പുറത്തെടുക്കത്തില്ല. ദിവ്യമായ പല അത്ഭുത കൃത്യങ്ങളും ചെയ്തെങ്കിലും തന്റെ ചതുർഭുജ രൂപത്തെ പിന്നീട് കംസവധം വരെ പുറത്തെടുത്തില്ല. പക്ഷെ കംസവധത്തിന് ശേഷം ഭഗവാൻ പലപ്പോഴും തന്റെ ചതുർഭുജ രൂപത്തെ പ്രകടമാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് മറ്റുള്ളവരെല്ലാം കണ്ടിട്ടുണ്ട്, പലരും പല സന്ദർഭങ്ങളിലായിട്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വീണ്ടും ചതുർഭുജ രൂപം കാണിച്ചു എന്ന് വ്യാസം പറയുന്നില്ല, സഞ്ജയൻ പറയുന്നില്ല, എങ്കിലും വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നുണ്ട്. കാരണം അർജുനനോടുള്ള പ്രേമം കൊണ്ട് അർജുനൻ ആവശ്യപ്പെട്ട വിശ്വരൂപം കാണിച്ച സ്ഥിതിക്ക് തീർച്ചയായും ആ ചതുർഭുജ രൂപവും, കാരണം അർജുനൻ ആവശ്യപ്പെട്ടു അത്, അതുകൊണ്ടത് കാണിച്ചിരിക്കും, കാണിച്ച അർജുനനെ ശാന്തനായി. അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യരൂപത്ത് കാണിക്കുന്നത് എന്നാണ് പല വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം. ഭാഷ്യകാരനും അത് തന്നെ പറയുന്നു. കാരണം അർജുനനോടുള്ള ഇഷ്ടം കൊണ്ട് അർജുനൻ ആവശ്യപ്പെടുന്നത് ഒരിക്കലും ഭഗവാൻ കാണിക്കാതിരിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പറയുന്നില്ലല്ലോ ചതുർഭുജ രൂപത്തെക്കുറിച്ച്. പിന്നെ ഇതിന് വ്യാഖ്യാതാക്കൾ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇതാണ് സമാധാനം. അതുകൊണ്ട് നിന്റെ ഇഷ്ടം രൂപം ഇതം, നീ കാണാൻ ഇഷ്ടപ്പെടുന്നതായി ചതുർഭുജ രൂപത്തെ നീ നോക്കൂ എന്നാണ്. മാതേ വ്യഥാമാച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃങ്മമേദം വ്യപേദഭീപ്രീതമനാ പുനസ്ത്വം. ദൈവമേ രൂപം ഇതം പ്രപശ്യ. സഞ്ജീവ വാച ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനർസൗമ്യം വപുർം മഹാത്മാ. ഇത്യർജുനം ഇത്യേവം അർജുനം വാസുദേവോ തഥാഭൂതം വചനമുക്ത്വാ, ഇങ്ങനെ അർജുനോട് വാസുദേവൻ പറഞ്ഞിട്ട്, മുമ്പ് പറഞ്ഞതുപോലെ സംസാരിച്ചിട്ട്, സ്വതം വാസുദേവ ഗൃഹേ ജാതം രൂപം ദർശയാമാസ ദർശിത, വാസുദേവ ഗൃഹത്തിൽ ജനിച്ചതായ രൂപം ചതുർഭുജ രൂപം അത് കാണിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴോ പുനഃഭൂയ പുനർ ആശ്വാസയാമാസ ആശ്വാസിതവാൻ ആശ്വസിച്ചു സമാധാനപ്പെട്ടു. ഭീതം യേനം എന്ന അർജുനനെ സമാധാനിപ്പിച്ചു. ഭൂത്വ പുനഃ എന്ത് ചെയ്തു, സൗമ്യവപുഹു പ്രസന്നദേഹു മഹാത്മാ പുനഃസൗമ്യവപുർ മഹാത്മാ. വീണ്ടും ഭഗവാൻ സൗമ്യവപുവായി തീർന്നു. അടുത്ത് അർജുനൻ പറയുന്നുണ്ട്, നിന്റെ മാനുഷ്യ രൂപം കണ്ട് എനിക്ക് സമാധാനമായി എന്ന് പറഞ്ഞാൽ, വീണ്ടും ചതുർഭുജ രൂപത്തിൽ നിന്നും നേരത്തെ ചോദിച്ചു, തേനൈവ രൂപേണ ചതുർഭുജേന വിശ്വരൂപം കാണണു എന്ന് പറഞ്ഞപ്പോ കാണിച്ചു കൊടുത്ത ഭഗവാന് പിന്നെ ചതുർഭുജ രൂപത്തെ കാണിച്ചു കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ആ ചതുർഭുജ രൂപത്തെ കണ്ട് അർജുനൻ ശാന്തനായി, ഭയകമ്പാദികളെല്ലാം മാറി. അത് കഴിഞ്ഞ് പിന്നീട് തന്റെ ആ തീർത്ഥടത്തിൽ നിന്ന് മനുഷ്യരൂപത്തിലേക്ക് വന്നു. അതാണ് അടുത്ത് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് ഈ ചതുർഭുജ രൂപം കാണിച്ചു കൊടുത്തു. അർജുനൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് കാണിച്ചു കൊടുത്തിരിക്കണം. അതാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. എന്താണോ സ്വയം സ്വകം രൂപം ദർശയാമാസ ഭൂയ, വീണ്ടും തന്റെ രൂപത്തെ കാണിച്ചു കൊടുത്തു. സ്വകം രൂപം എന്ന് പറയുന്നത് എന്താണോ, ഇതുവരെ കാണിച്ച തന്റെ രൂപം തന്നെ. പക്ഷെ തന്റെ രൂപമായിട്ട് പ്രസിദ്ധമല്ല, തന്റേതായ രൂപം. തന്റേതായ രൂപം എന്ന് പറയുന്ന പ്രസിദ്ധമായിരിക്കുന്ന എന്താണോ, ആ ചതുർഭുജ രൂപമാണ്, അത് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പറയുന്നു, പുനഃസൗമ്യവഹു മഹാത്മാ ആശ്വാസയാമാസജ ഭീതമേനം പുനഃ സൗമ്യവപുഹു ഭൂത്വ, വീണ്ടും സൗമ്യവപുവായിട്ട് അർജുനനെ ആശ്വസിപ്പിച്ചു. രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, സ്വകം രൂപം ദർശയാമാസ ഭൂയ, വീണ്ടും തന്റെ രൂപത്തെ കാണിച്ചു. പിന്നെ പറയുന്നു എന്താണോ, പുനഃ സൗമ്യവപുഹു മഹാത്മാ ആശ്വാസയം, വീണ്ടും അർജുനനെ ആശ്വസിപ്പിച്ചു. പ്രസന്നദേഹു മഹാത്മാ സൗമ്യവുമായി പ്രസന്നദേഹനായി. അതുകൊണ്ടാണ് അടുത്ത അർജുനൻ പറയുന്നത്, നിന്റെ മാനുഷ്യരൂപത്തെ ഞാൻ കണ്ടു എന്ന് പറയുന്നു. അത് രാമാനുജനും അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ഭഗവാൻ ചതുർഭുജനായി എന്ന് പ്രത്യക്ഷമായിരുന്നു. അപ്പോൾ ശിശുപാലനെ പോലെയുള്ള ശിശുപാലനും മറ്റും ഭഗവാനെ കണ്ടിരുന്നത് ഭയന്നിരുന്നത് ചതുർഭുജ രൂപത്തിലാണ് എപ്പോഴും അവർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചതുർഭുജ രൂപം അന്ന് തന്നെ പ്രസിദ്ധമായിരുന്നു എന്നും മറ്റും പറയുന്നുണ്ട്, വിഷ്ണു പുരാണത്തിൽ മറ്റും പറയുന്നു. ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനർസൗമ്യ വപുർ മഹാത്മാ. അർജുന ഉപാച ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീം അസ്മി സംവൃത്ത സചേദാ പ്രകൃതിം ഗതഃ. ദൃഷ്ടീയതം മനുഷ്യൻ രൂപം മത്സഖം പ്രസന്നം തവ സൗമ്യം ജനാർദ്ദന. പോയെല്ലാം കഴിഞ്ഞ് നീ വിശ്വരൂപ ദർശനം അവസാനിപ്പിച്ചു. വീണ്ടും പഴയ വാസുദേവനായി വസുദേവപുത്രനായി ആണ് പറയുന്നത്. നിന്റെ ഈ മാനുഷമായ രൂപം മത്സഖം പ്രസന്നം തവ സൗമ്യം ഇദാനീം അധുനാസ്മി സമൃദ്ധ സഞ്ജാത. ഞാൻ സമാധാനമുള്ളവനായി തീർന്നു. സചേത പ്രസന്നചിത്ത പ്രകൃതി സ്വഭാവം ഗതശ്ചാസ്. ഇപ്പോൾ ഞാൻ സചേതനായി ബോധമുള്ളവനായി തീരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതി ഗത? ഞാൻ എന്റെ യഥാർത്ഥ പ്രകൃതിയിലേക്ക് മടങ്ങി വന്നു. എന്താണ് പ്രകൃതി ഗതൻ എന്ന് പറയുന്നത്? ഇതുവരെ ഭഗവാൻ കൊടുത്ത ദിവ്യ ചക്ഷുസ്, അതിലൂടെയാണ് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്നത്. തന്റെ ബുദ്ധിയിലൂടെയാണ്, ഭഗവാൻ നൽകിയ ബുദ്ധിയിലൂടെയാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതെല്ലാം വിട്ടിട്ട് എന്റെ ബുദ്ധിയിലേക്ക് വന്നു, നോർമലായി എന്ന് അതാണ് ഇവിടെ പറയുന്നത്. അതാണ് പ്രകൃതിയും കഥ. അപ്പോൾ അർജുനന്റെ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഭയകമ്പാദികൾ ഉണ്ടായിരുന്ന അവസ്ഥ അതെല്ലാം മാറി. അർജുന വാച ദൃഷ്ടി ദമ്മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീം അസ്മി സംവൃത്തഃ സചേതാ പ്രകൃതിം ഗതഃ. അർജുനൻ പഴയ അർജുനനായി തീർന്നു എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ ഭഗവാൻ ഈ വിശ്വരൂപ ദർശനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയണം. ശ്രീ ഭഗവാൻ സ്വദുർദർശം ഇതം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷിണഃ സുദുർദർശം സുഷ്ടു ദുഃഖേന ദർശനമസ്യേതി സുദുർദർശം ഇതം രൂപം. വളരെ വളരെ പ്രയാസം. ദുർദർശം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പ്രയാസം എന്നർത്ഥം. ദുഃഖേന ദൃഷ്ടം യോഗ്യം, വളരെ പ്രയാസം എന്നാണ്. അതിന്റെ കൂടെ സു കൂടെ ചേർത്തപ്പോൾ അതിനും വലിയ പ്രയാസമൊന്നുമില്ല. എന്തുകൊണ്ട് വളരെ പ്രയാസം എന്ന് പറയുന്നു? ദൃഷ്ടമാനസി എന്നമ ദേവാപ്യസ്യ മമ രൂപസ്യ നിത്യം സർവതാ ദർശന കാംക്ഷണം. ദേവന്മാരെല്ലാം കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു മായാമയമായ രൂപം ഭഗവാനുണ്ട്, അവരതെല്ലാം കാണാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷേ ദേവലോകത്തുകൂടി അവർക്ക് കാണാനിത് സാധ്യമല്ല. ദർശനേപ്സവോപി കാണാൻ ആഗ്രഹമുള്ളവരായിട്ട് കൂടി നത്വമിവ ദൃഷ്ടവന്ധ നദ്രക്ഷ്യന്തി ചേത്യഭിപ്രായ. അവർ കണ്ടിട്ടില്ല, അവരുടെ സ്ഥിതിയിൽ ഇനി കാണുകയുമില്ല എന്നാണ്. അവർക്ക് ആ ദേവഭാവത്തിലിരിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അടുത്ത് പറയുന്നതുകൊണ്ടാണ് അനന്യഭക്തി കൊണ്ട് മാത്രമേ അത് കാണാൻ കഴിയത്തുള്ളൂ, അല്ലാതെ ഈ രൂപത്തെ കാണാൻ സാധ്യമല്ല എന്നാണ്. സുദുർദർശമിതം രൂപം ദ്രഷ്ടവാനസി യന്മമ ദേവ അപ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷിണഃ നാഹം വേദേന തപസാ നദാനേന ചിജ്യ ശക്യ ഏവം വിധോ ദ്രഷ്ടം ദ്രഷ്ടവാനസി മാം യഥാ. ദേവന്മാർക്കത് കാണാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണത് അവർക്ക് കാണാൻ കഴിയാത്തതെന്നാണ് ഇവിടെ പറയുന്നത്. നാഹം വേദേസാമ അഥർവവേദി ചതുർഭിരവി. ഈ നാല് വേദങ്ങളെ കൊണ്ടും ഒരു ഗജുസാമ അഥർവ രൂപത്തിലുള്ള നാല് വേദങ്ങളെ കൊണ്ടും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദേവന്മാർക്ക് കാണാൻ കഴിയാത്തത്. കാരണം ഈ നാല് വേദങ്ങളെ കൊണ്ടാണ് അവർ ദേവന്മാരായത്. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ടാണ് ആ വേദത്തിലുള്ള കർമ്മങ്ങളുടെ അനുഷ്ഠാന ഫലം ദേവത്വ പ്രാപ്തിയാണ്, വിശ്വരൂപ ദർശനമല്ല, അതവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദേവന്മാർക്ക് കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണം പറയണം. അവർ ചെയ്തിരുന്നത് വേദാധ്യയനവും യജ്ഞാനുഷ്ഠാനവും മറ്റുമാണ്, തപസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ദേവത്വത്തെ പ്രാപിച്ചവരുണ്ട്. ഉപരിയാണ് ചാന്ദ്രായണാദി ദാനീന ഗോ ഭൂ ഹിരണ്യാദി ദാനങ്ങൾ ചെയ്ത് ദേവത്വത്തെ പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിന്റെ ഫലം വിശ്വരൂപ ദർശനമല്ല, ദേവലോക പ്രാപ്തിയാണ് അല്ലെങ്കിൽ ദേവത്വ പ്രാപ്തിയാണ്. യജ്ഞേന പൂജയാവാശക്തി അഹം ഏവം വിധോ, മറ്റ് പൂജകൾ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യുന്നുണ്ടും ദേവപൂജാദികൾ ചെയ്യുന്നുണ്ടും ഇത് സാധ്യമല്ല. യഥാദർശിത പ്രകാരോ ദ്രഷ്ടും ദ്രഷ്ടവാനസി മാം യഥാർത്ഥം, എന്നെ നീ എങ്ങനെ കണ്ടോ അതുപോലെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദേവന്മാർ കാണാതെ വന്നത്. ആവർത്തിച്ച് ഗീതയിൽ പറയുന്നുണ്ട്, വേദങ്ങളുടെ യജ്ഞങ്ങളുടെയൊക്കെ ഫലം വളരെ പരിമിതമാണ്, തുച്ഛമാണ്. അതുകൊണ്ടൊന്നും ഈശ്വരപ്രാപ്തി ഉണ്ടാകത്തില്ല, ദൈവത്വപ്രാപ്തി വരെ സാധ്യമാകൂ എന്ന് പറഞ്ഞ് അന്നത്തെ ജനങ്ങൾ മുഴുകിയിരുന്ന യജ്ഞാദി കർമ്മങ്ങളുടെ വ്യർത്ഥത അതവരെ ബോധ്യപ്പെടുത്തുകയാണ്. നാഹം വേദേന തപസ നദാനേന നചജ്യയാ സക്യ ഏവം വിധോ ദ്രഷ്ടം ദ്രഷ്ടവാനസി മാം യഥാ. പിന്നെ കഥം ശക്തിച്ചതേ, അങ്ങനെ കാണാൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കാണുന്നത്? അർജുനൻ കണ്ടു കഴിഞ്ഞാൽ എന്നോടാണ് പറയുന്നത് എങ്ങനെ കാണാൻ കഴിയും. ഭക്ത്യാതു അനന്യയാ ശക്ത്യാ അഹം ഏവം വിധോർജുന ജ്ഞാതം ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. പറയുന്നു ഭക്തിയേരി ഭക്തിയാതോ കിം വിശിഷ്ടയാ, ആ ഭക്തി എങ്ങനെ വിശേഷിപ്പിക്കുക? ഭക്തി എന്ന് പറഞ്ഞാൽ മതി. വിദ്യാഹ അനന്യയാ ആ പൃഥക്ഭൂതയാ, ആ പൃഥക്ഭൂതമായ ഭക്തി കൊണ്ട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഭഗവതോ അന്യത്ര പൃഥക് കഥാചിതപി യാ ഭവതി സാധു അനന്യാഭക്തി. ആ ഭക്തിയുടെ പ്രത്യേകത എന്താണ്? അനന്യഭക്തിയുടെ ഭഗവതോ അന്യത്ര പൃഥക് ന കഥാചിതപി യാ ഭവതി ന ഭവതി. ആ ഭക്തി ഭഗവാനിൽ നിന്ന് വേറിട്ട് ഒരിടത്തും പോകുന്നില്ല ഒരിക്കൽ, ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഭക്തി, അതാണ് അനന്യഭക്തി. സാധു അനന്യാഭക്തി സർവൈരവി കരുണൈഹി വാസുദേവാദന്യ ന ഉപലഭ്യതേ. ഭക്തിയുടെ പരമമായ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്, സർവകരണങ്ങളിലൂടെയും ഭക്തന് ഉപലബ്ധമായിരിക്കുന്നത് വാസുദേവൻ തന്നെയാണ്. യഥാസ അനന്യാഭക്തി, അങ്ങനെയുള്ള അനന്യഭക്തി തയാ അനന്യാഭക്തിയ സഖ്യോ അഹമേവം വിധോ വിശ്വരൂപ പ്രകാരഹേ അർജുന. എല്ലാ തരത്തിലും വാസുദേവനെ മാത്രം ഗ്രഹിക്കുന്ന ഭക്തി, ചില ചോദിക്കും അർജുനന് അത്രയും വലിയ ഭക്തി ഉണ്ടായിരുന്നു, അർജുനന് അത്ര വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല, അർജുനൻ തന്നെ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖി അങ്ങനെയെല്ലാം കരുതിയിരുന്നു. പക്ഷെ അർജുനന് അങ്ങനെയൊരു ഭക്തി വന്നു, അതാണ് നമ്മൾ ഇതിനു മുമ്പ് കാണുന്നത്. അർജുനന് ഭഗവാന്റെ സാമീപ്യം കൊണ്ടും ഭഗവാന്റെ ഉപദേശം കൊണ്ടും യുദ്ധരംഗത്ത് അങ്ങനെ ഒരു ഭക്തി വന്നു. അപ്പൊ ഭക്തി ആർക്ക് എപ്പോ എങ്ങനെ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അർജുനന് ഭഗവാനോട് പ്രേമമുണ്ടായിരുന്നു, പക്ഷെ അത് ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടല്ല, അല്ല സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ബന്ധു എന്നുള്ള നിലയ്ക്ക് തന്റെ രക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ആ രീതിയിലല്ല. ഇത് സർവാന്തര്യാമിയായ ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചാണെന്നൊന്നും പൂർണ്ണമായി ധരിച്ചിട്ടല്ല. പക്ഷെ കൃഷ്ണൻ അലൗകികനാണെന്നും അറിയാമായിരുന്നു. പക്ഷെ ഭഗവാൻ യുദ്ധരംഗത്ത് വന്നു അർജുനനെ ബോധവൽക്കരിക്കാൻ തുടങ്ങിയപ്പോൾ വന്ന് വിഭൂതികളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. അതിനു മുമ്പ് തന്നെ അർജുനന്റെ ഭക്തി വന്നു തുടങ്ങി. വിഭൂതികളെക്കുറിച്ചെല്ലാം വിസ്തരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അർജുനൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും, അർജുനൻ പൂർണ്ണമായും അംഗീകരിച്ചത്. അപ്പോൾ അർജുനനിൽ വന്നു അനന്യമായ ഭക്തി. ആണ് ഇത്രയും ഉപദേശം നീട്ടിക്കൊണ്ടു പോയത്. അപ്പോൾ ഉപദേശത്തെ അർജുനൻ ധരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനു വേണ്ടുന്ന സംസ്കാരവും പിന്നെ അർജുനനുണ്ടായിരുന്നു. അപ്പോൾ അർജുനന്റെ മനസ്സിൽ ആ ഒരു അനന്യഭാവം വന്നു കഴിഞ്ഞു. അപ്പോൾ അതെങ്ങനെ ഒരു അനന്യ ഭക്തി അർജുനനിൽ വന്നു? അർജുനൻ സാധാരണ ഒരു മനുഷ്യൻ, ഭഗവാൻ ചില തത്വങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അർജുനന്റെ മനസ്സിൽ അനന്യഭാവം വന്നെങ്കിൽ നമുക്കൊക്കെ ഇത് എത്രയും നേരത്തെ വരാണ്ട്, എത്ര കാലം കൊണ്ട് ഗീത. നമുക്ക് വരാത്ത എങ്ങനെ അർജുനന് വന്നു എന്നൊന്നും ആരും ചോദിച്ചു കളയുന്നു. അർജുനൻ അങ്ങനെ ഒരു ഭക്തി വരാൻ കാരണം അർജുനന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹമുള്ളവനെ ഈ അനന്യഭക്തി വരത്തുള്ളൂ. അല്ലാത്തവന് വെറും ഭക്താഭിമാനം മാത്രമേ കാണത്തുള്ളൂ. സാധാരണ ഭക്തന്മാർക്കൊക്കെ ഉള്ള എന്താണ്? ഞാൻ ഭക്തനാണെന്നുള്ള ഒരു അഭിമാനം മാത്രമേ കാണും. കാരണം ഭക്തനായിരിക്കുന്നു ബാക്കിയുള്ള ഏത് പണിയേക്കാളും എളുപ്പമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഞാൻ ഭക്തനാണ്. ഭക്തനായി കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? യോഗം അനുഷ്ഠിക്കണ്ട, അത് പ്രയാസമുള്ള കാര്യമാണ്. തത്വജ്ഞാനം സമ്പാദിക്കണ്ട, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കർമ്മയോഗങ്ങൾ അനുഷ്ഠിക്കണ്ട, ശരീരം വേർക്കുന്ന കാര്യമാണ്. ഭക്തനായിരുന്ന പായസമൊക്കെ ഉണ്ടാക്കി നിവേദിച്ച് കഴിച്ച് പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കാം. അതുകൊണ്ടാണ് ഒട്ടുമിക്ക പേരും ഭക്തന്മാരാകുന്നത്. ഏറ്റവും ലളിതമായ ഉപാസനാ മാർഗമാണ്, സാധനാ മാർഗമാണ് എന്ന് വലിയ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഈ പറയുന്ന തരത്തിലുള്ള അനന്യഭക്തി വരത്തില്ല. അവർക്ക് ഭഗവാൻ അത് കൊടുക്കത്തുമില്ല. പക്ഷെ അർജുനന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത്ര ഒരു അനന്യഭക്തി ഉണ്ടായി. ബാക്കിയുള്ള ഭക്തന്മാരൊക്കെയോ, നമ്മളെപ്പോലുള്ള ഭക്തന്മാർ, അത് ഗൗണഭക്തിയാണ്. അത് ഭക്തി തന്നെയാണ്, പക്ഷെ അതിനെ ഗൗണഭക്തി എന്നേ വിളിക്കാൻ പറ്റും. പരാഭക്തിയല്ല. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗൗണഭക്തിയായാലും പരാഭക്തിയായാലും രണ്ട് സാധനയാണ്. ഈ ഭക്തന്മാരെ കുറിച്ച് ഭക്തിശാസ്ത്രങ്ങളൊക്കെ പറയുന്ന എന്താണോ, ഒരാൾക്കൊരു നല്ല ഭക്തനായിരുന്നു എന്നിരിക്കട്ടെ, അയാൾ നല്ല ഭക്തിയുള്ളവനാണെങ്കിൽ, കാരണം ഭക്തി എന്ന് പറയുന്ന ഒരു സാധനയാണ്, മുക്തിയാണ് സാധ്യം, മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഭക്തി. ഭക്തന്മാരെനിക്ക് മുക്തി വേണ്ട എന്നെല്ലാം വലിയ ആവേശത്തിൽ കയറി പറയുമെങ്കിലും വാസ്തവത്തിൽ അതിന്റെ ഫലം മുക്തി തന്നെയാണ്. ആ മുക്തി എങ്ങനെ ഉണ്ടാകുന്നു ഭക്തന്? അദ്വൈതികൾ പറയുന്ന ജീവൻ മുക്തിയല്ല, ഭക്തന്റെ മുക്തി. അപ്പോ നല്ല ഭക്തനാണെങ്കിൽ, അഭിമാനമൊന്നുമില്ലാത്ത ഭക്തനാണെങ്കിൽ അവൻ മരിച്ചു കഴിയുമ്പോൾ അവന് സാലോക്യമുക്തി ഉണ്ടാകും. അവൻ ശ്വേതദ്വീപിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ലോകത്തെത്തിച്ചേരുന്നു ഭക്തിയുടെ ഫലമായിട്ട്. അവിടെ ആ ലോകത്തിൽ വീണ്ടും ജനിക്കാം, അവിടെ പോയി. പിന്നെ ഭൂമിയിൽ ഒന്നും ജനിക്കേണ്ട കാര്യമില്ല. അനന്യഭക്തിയുടെ ഫലമല്ല, ഗൂഢം ഭക്തി. കുറച്ചുകൂടി നല്ല ഭക്തി, ഇതിലാണ് അയാൾ പോകുന്നതെങ്കിലോ ഈ ലോകം വിട്ടു പോകുന്നതെങ്കിലോ അവിടെ ഭഗവത് പാർഷദനായിട്ട് ജനിക്കുന്നു. കുറച്ചുകൂടി ഭഗവാനോട് അടുക്കത്തക്ക ഒരു സ്ഥാനമാണെന്ന് ഭഗവത് പാർഷദൻ. കുറച്ചുകൂടി നല്ല ഭക്തിയിലാണ് അയാൾ മരിക്കുന്നതെങ്കിലോ പാർഷദേശ്വരൻ, അവരുടെ തന്നെ ഒരു നേതാവായി വൈഷ്ണവഗ്രന്ഥങ്ങളിൽ പറയുന്നതാണ്. പാർഷദേശ്വരനായി നമ്മൾ കഴിയും. കുറച്ചുകൂടി നല്ല ഭക്തനായിട്ടാണെങ്കിലോ ഗാത്ര സംവാഹകനായിട്ട്, എന്നുവെച്ചാൽ ഭഗവാന്റെ ശരീരമൊക്കെ തിരുമ്മിക്കൊടുക്കുന്നു, കുറച്ചുകൂടി അടുത്തെത്തുന്നു. കുറച്ചുകൂടി നല്ല ഭക്തനായിട്ടാണ് എങ്കിലോ മന്ത്രിയായിട്ട്, ഭഗവാന്റെ രാജ്യത്തിലെ മന്ത്രിയായിട്ട്, അവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഭഗവാന്റെ വിഭൂതികളാണ്, അവിടുത്തെ വിഭൂതികളായി ജനിക്കുന്നു, വീണ്ടും ജനിക്കുന്നു അവിടെ. പരാഭക്തിയിലാണെങ്കിലോ പറയുന്നു സായുജ്യത്തെ പ്രാപിക്കുന്നു. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഭഗവാനിൽ നിന്ന് അന്യഭാവമില്ലാതെ അനന്യഭാവത്തിൽ ഭഗവത് സ്വരൂപത്തിൽ തന്നെ വിനയം പ്രാപിക്കുന്നു. അതാണ് ഇവിടെ പറയുന്ന അനന്യഭക്തിയുടെ ഫലം. ആ അനന്യമായ ഭക്തി കൊണ്ട് ഇവിടെ ഒരാൾക്ക് പരമായി പ്രാപിക്കാവുന്നതാണ് ഈ വിശ്വരൂപം, വിശ്വരൂപ ദർശനം. അത് അർജുനന് തൽക്കാലത്തേക്കെങ്കിലും അങ്ങനെ ഒരു അനന്യഭക്തി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായി. അപ്പോൾ ഭഗവാൻ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഗുണഭക്തിയും അനന്യഭക്തിയും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം എന്താണ്? ഇവിടെ പല ഭാഗത്തും പറയുന്നുണ്ട്. അനന്യ ചിന്തയന്തോ അനന്യചേതാസത, അനന്യഭക്തിയ അനന്യഭാവേന, ഇവിടെയെല്ലാം ഈ അനന്യശബ്ദം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം സിദ്ധിയെക്കുറിച്ചല്ല പറയുന്നത്, സാധനയെക്കുറിച്ചാണ്. സിദ്ധി എന്ന് പറയുന്നത് മോക്ഷമാണ്. അവിടെ പിന്നെ അനന്യഭാവത്തിനും അനന്യഭക്തിക്കും പിന്നെ ഭഗവാനും ഭക്തനും എന്നുള്ള ഭേദമില്ല. ഭഗവാനും ഭക്തനും എന്നുള്ള ഭേദമുള്ളിടത്ത് ഭക്തിയുടെ ആവശ്യമാണ്. ഭഗവാനും സായുജ്യത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സാധനയുടെ ആവശ്യമില്ല, ഭക്തിയുടെ ആവശ്യമില്ല, അവിടെ പൃഥക്ഭാവമില്ല. അതുവരെ അവൻ അനന്യ ചേതസ്സായിരിക്കും, അനന്യഭജനം ഉണ്ടായിരിക്കും, അനന്യഭക്തി ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ വരും. പ്രത്യേകം എടുത്തു പറയാൻ കാരണം ചില വ്യാഖ്യാതാക്കളെല്ലാം അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അനന്യഭജനമാണ് മോക്ഷം, അനന്യ ചേതസ്സാണ് മോക്ഷം എന്നെല്ലാം പറയുന്നത്. അദ്വൈതമതമനുസരിച്ചാലും അദ്വൈതമതമനുസരിച്ചാലും അങ്ങനെ പറയുന്നില്ല. വേറെ തരത്തിൽ പറയാം. കാരണം ഏറ്റവും ഉത്തമനായ മുമുക്ഷുവിനെയും ചിലയിടത്ത് മുക്തൻ എന്ന് പറയും. കാരണം അയാളിൽ മുക്തന്റെ ഗുണങ്ങളെല്ലാം കാണുന്നുണ്ട്. അല്ലാതെ മുഖ്യമായ അർത്ഥത്തിൽ, അത് ഗുണാർത്ഥത്തിൽ പറയുന്നതാണ്. മുഖ്യമായ അർത്ഥത്തിൽ ഒരിക്കലും ഒരു സാധകനെ മുക്തനെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഭക്തി സാധനയാണ്, ജ്ഞാനം സാധനയാണ്, യോഗ സാധനയാണ്, അതൊന്നും സിദ്ധിയല്ല. അങ്ങനെ അനന്യഭജനം നടത്തുന്ന അനന്യഭക്തിയും ഗുണഭക്തിയും തമ്മിലെ വ്യത്യാസം എന്നുവെച്ചാൽ ഞാൻ തുടങ്ങിയിടത്ത് ചോദിക്കണം, നമ്മളും ഭജിച്ചിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വരൂപ ദർശനം ഉണ്ടാകാത്തത്? അതൊക്കെ പലരുടെയും മനസ്സിൽ സംശയമില്ല. നമ്മളും ഭക്തന്മാരാണല്ലോ. ഈ ഗുണഭക്തിയും അനന്യഭക്തിയും അല്ലെങ്കിൽ പരാഭക്തിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഈ സന്ദർഭത്തിൽ അത് വളരെ വ്യക്തമാണ്. ഗുണഭക്തിയിൽ എന്താണ്? ജീവൻ. ജീവനെന്ന് പറയുന്നത് തന്നെ അജ്ഞാന സൃഷ്ടിയാണ്. ആ ജീവൻ സാധനങ്ങൾ ചെയ്യുന്നു, ജീവന് സാധന ചെയ്യുന്നതിന് അവൻ മുഖ്യമായി അവൻ അവലംബിക്കുന്ന എന്തിനാണ്? തന്റെ തന്നെ അഹന്തയാണ്. എന്തുകൊണ്ട്? അഹംഭാവം ഉള്ളിടത്തെ ജീവഭാവമുള്ളു. അഹംഭാവമില്ലെങ്കിൽ ജീവഭാവമില്ല. ജീവനാണ് സാധന അനുഷ്ഠിക്കുന്നത്, ഈശ്വരനല്ല. ജീവഭാവത്തിലിരുന്നു കൊണ്ട് പരിച്ഛിന്നമായ അജ്ഞാനജന്യമായ ഒരു ഭാവത്തിലിരുന്നു കൊണ്ട് ഒരു ജീവൻ സാധനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അത് ഭക്തി സാധനയായാലും ശരി, അവന് അവന്റെ അഹന്തയെ ആശ്രയിക്കേണ്ടി വരും. അത് ആ സാധനയുടെ പക്വത അനുസരിച്ച് അഹന്ത കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ അവനെപ്പോഴും തന്റെ അഹന്തയെ ആശ്രയിച്ചുകൊണ്ട് അജ്ഞാനജന്യമായിരിക്കുന്ന തന്റെ കർണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഈ തന്റെ കർണങ്ങൾ തന്റെ അന്ധകരണം ഉൾപ്പെടെയുള്ളവയെല്ലാം എന്താണോ അതെല്ലാം ഈ അജ്ഞാന കാര്യങ്ങളാണ്, അവിദ്യാകാര്യങ്ങളാണ്, അല്ലെങ്കിൽ മായ സൃഷ്ടമാണതെല്ലാം. അതിനെ ആശ്രയിച്ചുകൊണ്ട് ആ കർണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവൻ ഭഗവാനെ ഭജിക്കുന്നത്. അതുകൊണ്ടാണ് അത് ദോണമായി പോകുന്നത്. ആ ഭക്തിയിൽ എന്താണ് മുന്നിൽ നിൽക്കുന്നത്? ജീവന്റെ ശ്രമമാണ്, ജീവന്റെ യത്നമാണ്. ജീവൻ യത്നിക്കുന്നു, മുൻ ഭജിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പൂജാ നമസ്കാരാദികളെല്ലാം അനുഷ്ഠിക്കുന്നു, ശാസ്ത്രാധ്യയനം ചെയ്യുന്നു, ശ്രവിക്കുന്നു. എന്തെല്ലാം സാധനങ്ങളുണ്ട് ഇവിടെ പറഞ്ഞല്ലോ, തപോവിരുഗ്രഹയുഗ്രഹമായ തപസ്സുകൾ അനുഷ്ഠിക്കുന്നു. ഇതെല്ലാം ജീവൻ ചെയ്യുന്നത് അവന്റെ സൂക്ഷ്മമായ അഹന്തയെ ആശ്രയിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അതിന് ഗൗണമായി നിലനിൽക്കാൻ കഴിയും. കാരണം ഇത് മായാകാര്യമാണ്, മായാധീനമാണ്. ഈ ഭജനത്തിന്റെ ഗൗണഭക്തിയുടെ ഫലം എന്താണ്? അല്ലെങ്കിൽ ഈ ഗൗണഭക്തി കൊണ്ട് ഭക്തൻ അർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്താണ്? പ്രധാനമായി അവൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവൻ അർത്ഥിക്കുന്നത് ഈശ്വര അനുഗ്രഹമാണ്. ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഒരു ജീവൻ ഈശ്വരനെ ഭജിക്കുന്നത്. അപ്പൊ ഈശ്വര ഭജനം കൊണ്ടൊരു ജീവന് തന്റെ ഈ ഗൗണമായ ഭജനം കൊണ്ട് അവന് പരമമായി പ്രാപിക്കാമെന്നുള്ള മുഖ്യമായ സാധ്യം എന്താണോ? ഈശ്വര അനുഗ്രഹം. മോക്ഷമല്ല, ഈശ്വര അനുഗ്രഹം അവന് പ്രാപിക്കാൻ കഴിയും. ഐശ്വരാനുഗ്രഹത്തിന് വേണ്ടി ഇവന്റെ ഈ ജീവഭാവത്തെ നശിപ്പിക്കാൻ, ഇവനിലിരിക്കുന്ന അവശേഷിക്കുന്ന അഹന്ത ഉൾപ്പെടെയുള്ള മായാജന്യമായ കാര്യങ്ങളെല്ലാം നശിപ്പിക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട്. രണ്ടാമതായി വരുന്ന എന്താണ്? ആ പരാഭക്തി ഉണ്ടാകുന്നു. ആ ജീവനിൽ പരാഭക്തി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അനന്യഭക്തി ഉണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവന്റെ ഭജനം. ഒരു ജീവന്റെ ഈശ്വര ഭജനം പ്രഥമമായി ഈശ്വര അനുഗ്രഹത്തിന് വേണ്ടിയും അതിലൂടെ അനന്യഭക്തിക്ക് വേണ്ടിയുമാണ്. ജീവൻ തന്റെ പരിശ്രമം കൊണ്ട് അല്ലെങ്കിൽ തന്റെ അഹന്തയെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്ന സാധനയിലൂടെ ആർജിക്കുന്നതെല്ലാം അവന്റെ തന്നെ മനോവൃത്തിയുടെ പരിശുദ്ധിയാണ്. നമ്മൾ പറയുന്നു സാത്വികമായ അവസ്ഥയാണ്. ജീവന്റെ തന്നെ പരിശുദ്ധിയാണ് അവൻ ആർജിക്കുന്നത്. അപ്പൊ ഈ ഗൗണമായ ഭക്തിയിലൂടെ അവൻ മനോനൈർമല്യത്തെ അവൻ പ്രാപിക്കുന്നു എന്ന് ചുരുക്കം. ഈശ്വര അനുഗ്രഹത്തെ പ്രാപിക്കുന്നു. ആത്യന്തികമായി പരാഭക്തിയും പ്രാപിക്കുന്നു. ആദ്യം മനോനൈർമല്യം, പിന്നെ ഈശ്വര അനുഗ്രഹം, പിന്നെ അനന്യഭക്തി അല്ലെങ്കിൽ പരാഭക്തി. ഇക്രമത്തിൽ അവൻ പ്രാപിക്കുന്നു. അതിൽ തന്റെ പരിശ്രമത്തിന്റെ ഫലമായി കിട്ടുന്ന എന്താണ്? ഒന്ന് മനോനൈർമല്യം, അത് ഈ ഭക്തിയുടെ സാധനങ്ങൾ, ഭക്തന്റെ സാധനങ്ങൾ കൊണ്ട് കിട്ടുന്നതാണ് മനോഹര മൂല്യം. ഈശ്വരാനുഗ്രഹവും അതിന്റെ ഫലമായി വന്നിരുന്നു. പക്ഷെ പരാഭക്തി ജീവന്റെ പരിശ്രമത്തിന്റെ ഫലമല്ല. തന്റെ അഹന്തയെ താൻ അറിഞ്ഞോ അറിയാതെയോ ലേശമെങ്കിലും ആശ്രയിച്ച് ചെയ്യുന്ന ഒരു യത്നത്തിന്റെ ഫലമല്ല ഈ പരാഭക്തി എന്ന് പറയുന്നത്. അതെന്തിന്റെ ഫലമാണ്? അത് ഈശ്വര അനുഗ്രഹത്തിന്റെ ഫലമായി വരുന്നു. ഈശ്വര അനുഗ്രഹം കൊണ്ടേ അതുണ്ടാവും. അപ്പൊ ഇതുവരെ എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭാവം വന്നില്ല എന്ന് തെളിവാണ്? ഈശ്വര അനുഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? ഈശ്വര അനുഗ്രഹത്തിന് പാത്രമാവണം പരാഭക്തിക്ക് വേണ്ടി. ആ പരാഭക്തിക്ക് മുമ്പ് വരുന്ന ഭക്തിഭാവങ്ങളെല്ലാം നമ്മുടെ മനോവൃത്തികളാണ് ജീവന്റെ. ജീവന്റെ തന്നെ ശുദ്ധമായ അന്ധകരണത്തിന്റെ അവസ്ഥാന്തരങ്ങളാണ്. സാത്വികമായ നിർമ്മലമായ ഭാവങ്ങളാണ് സാധാരണ ഭക്തി. അർച്ചിക്കുന്നതിലൂടെയും പൂജിക്കുന്നതിലൂടെയും നമസ്കരിക്കുന്നതിലൂടെയും ഈശ്വരനെ സ്മരിക്കുന്നതിലൂടെയും സ്തുതിക്കുന്നതിലൂടെയും എല്ലാം ഉണ്ടാകുന്ന ഭക്തി. അതെല്ലാം എന്താണ്? വൃത്തിഭേദമാണ്, മനസ്സിന്റെ വൃത്തിഭേദമാണ്. പരാഭക്തിയെക്കുറിച്ച് പറയുന്ന എന്താണ്? അതൊരിക്കലും ജീവന്റെ ചിത്തവൃത്തിയല്ല. ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം. ജീവന്റെ ഏതെങ്കിലും ഒരു അവസ്ഥാവിശേഷമല്ല. മറിച്ചോ, അത് ജീവനിൽ വരുന്ന ഈശ്വരന്റെ ആവേശമാണ് പരാഭക്തി എന്ന് പറയുന്നത്. അതെങ്ങനെയാ? ജീവനിലേക്ക് ഈശ്വരൻ ആവേശിക്കുന്നു. കാരണം ഈശ്വരൻ ഒരിക്കലും ജീവന് പ്രാപ്യനല്ല. പ്രാപ്യനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശ്രമത്തിലൂടെ പ്രാപ്യനല്ല. നമ്മൾ ഏണി വെച്ച് മരത്തിൽ കയറുന്നതുപോലെ ഈശ്വരനെ ചാടി കയറാൻ ഒക്കത്തില്ല. കാരണം അതെല്ലാം എന്താ ചെയ്യുന്നത്? ഓരോ പടിയായി നമ്മൾ കടന്നു കടന്നു പോകുന്നത് ജീവന്റെ പരിശ്രമമാണ്. ജീവന്റെ പരിശ്രമം കൊണ്ട് അവന് പരമാവധി എത്താമെന്നുള്ളത് അവന്റെ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മമോ സാത്വികവുമായ തലങ്ങൾ വരെ എത്താൻ പറ്റും. ഈശ്വരനിലേക്ക് അവൻ എത്താൻ പറ്റത്തില്ല, പരിശ്രമം കൊണ്ട് എത്താൻ പറ്റത്തില്ല. അത് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ ഉപനിഷത്തുകളിലും ഗീതയിലും എല്ലാം പറയുന്നുണ്ട്. അതിന്റെ താല്പര്യം നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല എന്നുള്ളതേ ഉള്ളൂ. മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാ. മറിച്ച് പരമമായ ഭക്തി എന്ന് പറയുന്നത് പലരും നമ്മൾ ധരിക്കുന്ന എന്താണ്? നമ്മൾ സാധന ചെയ്ത് പരമഭക്തനായി തീരുന്ന ഒരിക്കലും സാധ്യമല്ല. ഈശ്വര അനുഗ്രഹത്തിലൂടെ ഈശ്വരന്റെ ആവേശം ജീവനിലേക്ക് വരുന്നതാണ് പരമമായ ഭക്തി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഭാവം എന്ന് പറയുന്നത്. ഭാവാവേശം എന്ന് പറ്റും പറയുന്ന അതാണ്. എന്നുവെച്ചാൽ ജീവനിൽ ഈശ്വരഭാവം പ്രകടമായി വരിക. വ്യക്തമായി പറഞ്ഞ ഒരു ജീവനിൽ സാധാരണ പ്രകടമായിരിക്കുന്ന എന്താണ്? ജീവഭാവമാണ്. ജീവഭാവം എന്ന് പറയുമ്പോൾ സുഖദുഃഖാദികൾ, രാഗദ്വേഷാദികൾ, അത് ഏറ്റവും താഴ്ന്ന തരത്തിൽ പ്രകടമാകുന്നു. സാധുവന്മാരിലാണെങ്കിലോ സാത്വികമായ ഭാവങ്ങളെല്ലാം പ്രകടമാകും. സാധനമുണ്ട്, ഭക്തി, ജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രകടമാകും. അതിന്റെ പരമമായ അവസ്ഥയിൽ അനന്യമായ ഭക്തി, ഈശ്വരഭാവം. എന്താണ് അതിന്റെ പ്രത്യേകത? അത് അവിടെ ജീവഭാവം നഷ്ടപ്പെട്ട് ഈശ്വരന്റെ പ്രപഞ്ചസ്പർശമില്ലാത്ത അലൗകികമായ ദിവ്യമായ ആനന്ദം ജീവനിൽ ആവിർഭവിക്കുന്നു. അപ്പൊ ഈശ്വര സൃഷ്ടമായതല്ല ഇത്, ഈശ്വരനെ സംബന്ധിച്ച് മാത്രം പറയുന്നതല്ല. ഈശ്വരസൃഷ്ടമായതെല്ലാം സവിശേഷമായിട്ടുള്ളതെല്ലാം ജീവന്റെ ആർജനത്തിലൂടെ അവൻ നേടുന്നതല്ല, ഭൗതികമായ കാര്യങ്ങൾ പോലും ഈശ്വരന്റെ വരദാനത്തിലൂടെ നേടുന്നതാണ്. അത് ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ദ്രിയങ്ങൾ പോലും ഗ്രഹിക്കുന്ന അങ്ങനെ കണ്ണ് നമ്മൾക്ക് നമ്മൾ തുറന്നു വച്ചിരിക്കുന്നു, പക്ഷെ ആകാശത്ത് നിൽക്കുന്ന സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമ്മളെ കണ്ണിനെ പ്രാപിച്ചാലേ നമുക്ക് കാഴ്ച കിട്ടത്തുള്ളൂ. കണ്ണ് തുറന്നിരുന്നുകൊണ്ട് കാഴ്ച കിട്ടത്തില്ല. അത് നമ്മുടെ കണ്ണിനെ പ്രാപിക്കണം, നമ്മൾ വന്നു ചേരണം. വന്നു ചേർന്നാലേ നമുക്ക് ആ കണ്ണുകൊണ്ട് സൂര്യനെ കാണാൻ പറ്റൂ. അവിടെ നോക്കുക, നമ്മൾ എത്രയെല്ലാം പരിശ്രമിച്ചാലും ശരി, വളരെ ദൂരെ നിൽക്കുന്ന സൂര്യമണ്ഡലത്തിൽ നിന്നുള്ള പ്രകാശം അവിടെ നിന്ന് നമ്മൾ വന്നു ചേരാതെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റത്തില്ല. ഒരാളതല്ലാതെ സ്വന്തം പരിശ്രമം കൊണ്ട് സൂര്യനെ കാണാൻ നോക്കട്ടെ, എനിക്ക് കണ്ണുണ്ടെന്നുള്ള അഹന്തയിൽ അയാൾക്കൊരിക്കലും സൂര്യനെ കാണാൻ പറ്റത്തില്ല. അതുപോലെ ഈശ്വരന്റെ പ്രകാശം ജീവനെ ആവേശിക്കുമ്പോഴേ ജീവന് ഈശ്വരനെ അറിയാൻ പറ്റും. അല്ലാതെ എന്നിൽ ഭക്തിയുണ്ട്, സാധനയുണ്ട്, ജ്ഞാനമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഈശ്വരനെ കണ്ടുകളയാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. അതിന്റെ ഒരു സൂചനയാണ് ഇവിടെ ആദ്യം പറയുന്നത്. എന്താണ് ദിവ്യം ദദാമി തേ ചക്ഷു? ഈശ്വരനെ, ഈശ്വരന്റെ രൂപത്തെ കാണുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മറ്റൊന്നിനെ തരുന്നു. അപ്പോ ഈശ്വരൻ നിന്ന് കിട്ടുന്ന എന്തോ ഒന്നുണ്ട്, ഈശ്വരൻ നിന്ന് ജീവനിലേക്ക് വരുന്ന എന്തോ ഒന്നുണ്ട്, അതുകൊണ്ട് ഈശ്വരന്റെ ഈശ്വരപ്രാപ്തി ഉണ്ടാവും. കാറ്റ് ഹിമാലയത്തിൽ വീശാനും നമുക്ക് തണുക്കത്തില്ല. തണുക്കണമെങ്കിൽ തണുപ്പ് അനുഭവിക്കേണ്ട അടുത്ത് വരണം കാറ്റ്, അവൻ വന്നു ചേരണം ഇങ്ങോട്ട്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ഈശ്വരസൃഷ്ടമായ ഓരോന്നും ജീവനെ പ്രാപിച്ചിട്ടാണ് ജീവനതിനെ നേടുന്നത്. പക്ഷെ ജീവസൃഷ്ടമായ ഓരോന്നിനെയും അവൻ തന്നെ സൃഷ്ടിച്ച് അനുഭവിക്കുന്നു. അവന്റെ അഹന്ത, അവന്റെ കാമക്രോധാദികൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു, അത് ആ ജീവൻ തന്നെ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവൻ അതിനെ അനുഭവിക്കുന്നു. പക്ഷെ പ്രപഞ്ചത്തിൽ ജീവസൃഷ്ടമല്ലാതെ സൂര്യനെ നമ്മൾ സൃഷ്ടിച്ചതല്ല, വായുവിനെ നമ്മൾ സൃഷ്ടിച്ചതല്ല, ജലത്തെ സൃഷ്ടിച്ച ഗംഗയിലെ കുളിർമ ഒരാൾക്ക് അനുഭവിക്കണമെന്നിരിക്കട്ടെ, ആ ഗംഗയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് ഗംഗ അവനെ സ്വീകരിക്കുക ചെയ്യും. ഗംഗയിലെ പവിത്രത ഒരാൾക്ക് വരണമെന്നിരിക്കട്ടെ, ആ പവിത്രത അവന്റെ ഉള്ളിൽ അനുഭവപ്പെടുക ചെയ്യും. അത് അവനെ സ്വീകരിക്കുമ്പോഴേ ഗംഗയുടെ കരയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. അതവനെ സ്വീകരിക്കണം, അവനിലേക്ക് വരണം. അങ്ങനെ ഈശ്വരസൃഷ്ടമായ സർവ്വതും ജീവൻ നേടുന്നത് അത് അവനെ പ്രാപിക്കുമ്പോഴാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ അനന്യ, അത് പ്രപഞ്ചത്തിൽ നിന്നുള്ള ഒരു പാഠമാണ്. അനന്യഭക്തി അതാണ്. ശ്രുതിയിലും പറയുന്നുണ്ട്, എന്താണോ യമൈ വേഷ ഗുണത്തെ തനും ഹിസ്വാം പടുമനുഷ്യത്തിൽ പറയുന്നു. നമ്മളത് അവിടെ ചർച്ച ചെയ്തതാണ്, ജ്ഞാനത്തിന്റെ പ്രകടനത്തിൽ ചർച്ച ചെയ്തു, ഭക്തിയുടെ പ്രകടനത്തിലും അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്നെ വെളിപ്പെടുത്തുന്നു, എന്റെ തനുവിനെ, എന്റെ രൂപത്തെ ഞാൻ പ്രകടമാക്കുന്നു, അല്ലാതെ സാധകനതിനെ ആർജിക്കുകയല്ല ചെയ്യുന്നു. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് സാധനമുണ്ട്, അനന്യഭക്തി. ഗുണഭക്തി ഒരു സാധനയാണ്, ആ സാധനം കൊണ്ട് ഒരുവൻ ആർജിക്കുന്നാൽ മറിച്ച് അതൊരു വരദാനമാണ്, അനുഗ്രഹമാണ്. അതാണ് പറഞ്ഞത് ഞാൻ നിനക്ക് തരാം, ദദാമി എന്ന് വെച്ചാൽ ഞാൻ തരുന്നു എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, തന്റെ പരിശ്രമം കൊണ്ട് നേടാമെന്നുള്ളതെല്ലാം നേടിക്കഴിയുമ്പോൾ താൻ യോഗ്യനാണെന്ന് കരുതുമ്പോൾ ഈശ്വരൻ അത് നൽകുന്നു. അദ്വൈതത്തിനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സാധന ചതുഷ്ടയ സമ്പന്നനായവന് ജ്ഞാനം തനിയെ പ്രകാശിക്കുന്നു. ജ്ഞാനത്തെ ആരും ആർജിക്കുന്നു എന്ന് പറയുന്നു, ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാതെ നമ്മൾ ആർജിക്കുന്ന നേരം തെറ്റിദ്ധരിച്ചു പോകും. അതുപോലെ ഈ അനന്യഭക്തി അതുപോലെയാണ്, അത് ഈശ്വരന്റെ ആവേശമാണ്. അത് ഇവിടെ ആവേശിക്കുന്നത് അജീവനിൽ തന്നെ. ജീവൻ എന്ന് പറയുമ്പോൾ ഈശ്വരാംശമായിരിക്കുന്ന ജീവൻ. ഈശ്വരാംശമായിരിക്കുന്ന ആ ജീവനിലേക്ക് ഈശ്വരന്റെ ആവേശം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ ആ ജീവഭാവം നശിച്ചു പോകുന്നു. അംശി എന്നുള്ള ഭാവം നഷ്ടപ്പെടുന്നു. അംശി അംശത്തിലേക്ക് ആവേശിക്കുന്നു. അപ്പൊ പിന്നെ അവിടെ അംശ അംശിഭാവമില്ല. അതാണ് ഭഗവാൻ പറഞ്ഞു വിഭൂതി, അതിന്റെ വിഭൂതിയാണെന്ന് പറഞ്ഞത്. മാറി നിന്ന് നോക്കുമ്പോൾ ഈശ്വരന്റെ വിഭൂതിയായിരിക്കുന്നു, ഒന്നായി കാണുമ്പോൾ അത് ഈശ്വരനായി തന്നെ ഇരിക്കുന്നു. നമ്മൾ പറയും അഹമേവ, ഞാൻ തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് സാധാരണ സാധകന്മാരിൽ കാണാറുണ്ട്. ഈശ്വരൻ അങ്ങനെ ആവേശിക്കുന്നവരെ അത് കാണാൻ പറ്റും. ഈശ്വരൻ അങ്ങനെ ആവേശിച്ച് ഈശ്വരഭാവത്തിലിരിക്കുന്ന മഹാത്മാക്കൾ മാത്രമേ അനന്യഭക്തിയുള്ളൂ. അല്ലാത്തവരിൽ കാണുന്നതെല്ലാം ഗൗണഭക്തിയാണ്, അതിനാണ് അഭിമാനഭക്തി എന്ന് പറയുന്നത്. അത് ദോഷമുള്ളതല്ല, പക്ഷെ അതാണ് പരമം എന്ന് ഭക്തൻ ധരിക്കാൻ പാടില്ല. അവന് ഈശ്വര ആവേശം ഉണ്ടാകാത്തിടത്തോളം കാലം അവന്റെ ഭക്തി താൻ അഭിമാനം ഉണ്ടായിരിക്കും. താനൊരു നല്ല ഭക്തനാണെന്നവന് മനസ്സിൽ വിചാരം കാണും. ഈശ്വര ആവേശം ഉണ്ടാകുമ്പോഴോ അവിടെ ജീവഭാവം നശിക്കുന്നു, അഭിമാനം നശിക്കുന്നു, അവൻ ഭഗവത് സ്വരൂപമായി തന്നെ ഇരിക്കുന്നു. ഭഗവത് സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? ആനന്ദസ്വരൂപം. അവൻ ആനന്ദസ്വരൂപിയായിരിക്കുന്നു. ഭക്തിശാസ്ത്രം അനുസരിച്ച് ആ ഒരു ഭക്തിയാണ് അവനെ മുക്തനാക്കുന്നത് എന്നാണ്. ഈശ്വരാവേശം തന്നിൽ സംഭവിച്ചു കഴിഞ്ഞ തന്റെ അവസ്ഥ, അതവന്റെ ജീവഭാവത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ അവമേകത്തെ നശിപ്പിക്കുന്നു. അവൻ ഈശ്വരനുമായി ഒന്നായി ചേരുന്നു, സായുജ്യത്തെ പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ഒരു അനന്യമായ ഭക്തി കൊണ്ടാണ് ഈശ്വരനെ പരമാർത്ഥത്തിൽ അറിയുന്നത്. പരമാർത്ഥത്തിൽ അറിയുക എന്ന് പറയുന്നത് സായുജ്യത്തെ പ്രാപിക്കുന്നത്, ആ പൃഥക്ഭാവം നശിക്കുന്നത്. ഈശ്വരനായിത്തീരുമ്പോൾ അവിടെ പിന്നെ വിശേഷിച്ചറിയാനും അറിയപ്പെടാനൊന്നുമില്ല. പക്ഷെ അത് വാക്കുകളുണ്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. വാക്കുകളുടെ ഭാഷയുടെ ആശയവിനിമയത്തിന്റെ പരിമിതിയാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെയുള്ള ഭക്തി എന്ന് പറയുന്നത് ഒരു ജീവൻ ഒരിക്കലും ആർജിക്കുന്നതല്ല, മറിച്ച് അതൊരു വരദാനമാണ്. തന്റെ കഴിവുകൾ കൊണ്ട് നേടിയെടുക്കുന്നതല്ല, മറിച്ച് അത് അവന് വന്നു ചേരുന്നതാണ്, അവന് സംഭവിക്കുന്നതാണ്. അത് വന്നു ചേരുന്നതിന് മുമ്പ് ഉള്ള യോഗ്യതകൾക്ക് വേണ്ടിയാണ് ജീവന്റെ പരിശ്രമം മുഴുവൻ. അത് വന്നു ചേരുന്നത് തന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടല്ല, തന്റെ യോഗ്യതയിൽ പ്രീതനായ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. നൽകുന്നതാണ്, നേടുന്നതല്ല എന്ന് ചുരുക്കം. അതാണ് പരമമായ ഭക്തി. അതൊരിക്കലും മനോവൃത്തിയല്ല, ചിത്തവൃത്തിയല്ല അത്. കാരണം ആ പരമമായ ഈശ്വരാവേശത്തിൽ അവിടെ ജീവഭാവം തന്നെ നഷ്ടപ്പെടുന്നു. പിന്നെ അവിടെ ചിത്തവൃത്തികൾക്കൊന്നും സ്ഥാനമില്ല. പിന്നെ അവിടെ എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം ഈശ്വരദത്തമായതാണ്, ഈശ്വരീയമായതാണ്. പിന്നെ അങ്ങനെ ഒരു ജീവനിന് പ്രകടമായി മറ്റുള്ളവർ കാണുന്നത് അത് ജീവന്റേതായ ഒന്നുമല്ല. ജീവന്റേതായ ചിത്തവൃത്തികളൊന്നും അവിടെയില്ല. അപ്പൊ ആ ജീവനിൽ പ്രകടമായി കാണുന്നതല്ല. അങ്ങനെയുള്ള ഭാവാവേശത്തെ കാണുമ്പോൾ സാധാരണ മനുഷ്യരെന്ന് മാത്രമല്ല, ശുഷ്ക വേദാന്തികൾ പോലും പറയും ഇത് അരവട്ടാണെന്ന് പറയും, മനോവിഭ്രാന്തിയാണെന്ന് പറയും, അത് തെറ്റിദ്ധരിക്കും. അസൂയാലുകൾ പറയും ഇത് തട്ടിപ്പാണ്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി വേഷം കിട്ടുന്നതാണെന്ന് പറയും. ഈശ്വരഭാവത്തെ, ഈശ്വരാവേശത്തെ ലൗകിക ദൃഷ്ടികൾക്ക് മനസ്സിലാക്കാനോ വ്യാഖ്യാനിക്കാനോ വിശദീകരിക്കാനോ ലൗകിക ബുദ്ധിയുണ്ടോ? സാധ്യമല്ല. അത്രയൊരു ഈശ്വരാവേശം അപൂർവ സുഹൃത്തുക്കളിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, എല്ലാ ഭക്തന്മാരിലും അതുണ്ടാകത്തില്ല. അങ്ങനെ ഭാവിച്ചോ ഒന്നും ഒരാളത് വാസ്തവത്തിൽ സംഭവിക്കത്തില്ല. അപൂർവം പേരിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ആ പരാഭക്തി, ആ ഈശ്വരാവേശം. അതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് അതിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും. അവരതൊരു കെട്ടുകഥയാണെന്നോ അല്ലെങ്കിൽ അതൊരു തട്ടിപ്പാണെന്നോ എന്നെല്ലാം പറഞ്ഞ് നിഷേധിച്ചോളെ. പക്ഷെ അതാണ് പരമമായ ഭക്തി, അല്ലെങ്കിൽ പരാഭക്തി, അനന്യഭക്തി എന്ന് പറയുന്നത്. അതിൽ ജീവധർമ്മങ്ങളൊന്നുമില്ല, ഈശ്വരധർമ്മം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ചില ചോദിക്കും, അങ്ങനെ ഒരു ഈശ്വരഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ജീവന്മാരെ പോലെ എങ്ങനെ വ്യവഹരിക്കും? ഈശ്വരഭാവം വന്നവരെങ്ങനെ സംസാരിക്കും മറ്റുള്ളവരുടെ അടുത്ത്? അതിന് ജീവഭാവം വേണ്ടേ എന്ന് ചോദിക്കും. ഒരു ബാലിശ്യമായ ചോദ്യം ചോദിക്കും. ഈശ്വരൻ തന്റെ ഈശ്വരഭാവത്തെ നശിപ്പിക്കാതെയാണ് ഈ സൃഷ്ടിസ്ഥിതി വ്യവഹാരങ്ങൾ മുഴുവനും ചെയ്യുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരാദി വ്യവഹാരം മുഴുവൻ ചെയ്യുന്ന അത് ഏത് ഭാവത്തിൽ നിന്നുകൊണ്ടാണ്? ജീവഭാവത്തിൽ നിന്ന് സാധ്യമല്ലല്ലോ. ഇത്രയും പ്രപഞ്ച വ്യവഹാരങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈശ്വരൻ ആ ഈശ്വരഭാവത്തിൽ ഒരു ജീവന്റെ വ്യവഹാരം എന്തുകൊണ്ട് സാധ്യമാകത്തില്ല? അപ്പോ ഒരു ഈശ്വരാവേശം വന്ന ഒരു ജീവനും നമ്മുടെ ദൃഷ്ടിയിൽ ജീവന്റെ വ്യവഹാരങ്ങൾ പോലെ വ്യവഹരിക്കും, കരയും ചിരിക്കുകയും സംസാരിക്കും, കാമിക്കുകയും ക്രോധിക്കുകയും എല്ലാം ചെയ്യും. അത് ജീവവ്യവഹാരമല്ല, ഈശ്വര വ്യവഹാരമാണ് അവിടെ സംഭവിക്കുന്നത്. ചില ചോദിക്കും, ഇതിനൊക്കെ എന്തെങ്കിലും പ്രമാണമുണ്ടോ? ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ പുസ്തകം വായിക്കാത്തടുത്ത് പുസ്തകങ്ങളുടെ പേര് പറഞ്ഞ് പുസ്തകങ്ങളെ നാണം കെടുത്തേണ്ട ആവശ്യം തന്നെയാണ്. വായിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇതിനൊക്കെ പ്രമാണങ്ങളുള്ളതാ? ചോദിക്കും, അതേത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചോദിക്കുന്നവട്ട ചോദിക്കും, ഇവൻ അതൊഴികെ ബാക്കി എല്ലാ പുസ്തകവും വായിച്ചത്. ആ ഒരു ചങ്കൂറ്റത്തിലാണ് ചോദിക്കുന്നത്, സ്വാമി അതേത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു? ജീവിതത്തിൽ ഒരിക്കലും ഒരു പുസ്തകം തുറന്നു നോക്കിയിട്ടുള്ളവനായിരിക്കില്ല. എന്നാലും ഞാൻ ചോദിക്കും, അതേത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? നേരം വെളുത്ത ഇരുട്ടുന്നത് ഒരു പണികൾ വേറെ വരുന്നതോ? എന്നാലും കരി ചോദിക്കും, ഏത് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു? പറഞ്ഞുകൊടുത്ത വായിക്കുമെന്നോ ഉള്ള പാഴ്ബുദ്ധിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് പുസ്തകങ്ങളുടെ പേരൊക്കെ പോട്ടെ, ഇതെല്ലാം പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് തന്നെ, ശാസ്ത്രങ്ങളിലൊക്കെ ഉള്ളത് തന്നെ. ആവശ്യമുള്ളവർ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വായിക്കുന്നു. എന്തായാലും ഞാനിത് ഒരുപാട് ബുദ്ധിമുട്ടി വായിച്ചു, അത് ഫ്രീ ആയിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ആവശ്യമുള്ളവർ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ച് വായിക്കട്ടെ. ഇതെല്ലാം ശാസ്ത്രസംബന്ധമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഈശ്വരാവേശം അത് പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ്. എന്താണോ അവിടെ മാനുഷിക ഭാവങ്ങളില്ല, ബാഹ്യമായി മാനുഷിക വ്യവഹാരങ്ങളുണ്ടെങ്കിലും അത് ഈശ്വരീയ ഭാവമാണ്, ഈശ്വരീയ വ്യവഹാരങ്ങളാണ്. അതിനാണ് നമ്മൾ ഭാവം എന്ന് പറയുന്നത്. ഭാവദർശനം എന്നെല്ലാം പറയുന്ന അതാണ്. എന്റെ ശാസ്ത്രീയമായ വിശദീകരണം വ്യാഖ്യാനം അതാണ്. അതാണ് അനന്യഭക്തി, പരാഭക്തി എന്നെല്ലാം ശാസ്ത്രങ്ങൾ പറയുന്നത്. ആ ജീവന്റെ ഭാവമോ ജീവന്റെ മനോവൃത്തികളോ ഒന്നുമല്ല. ഈശ്വരൻ ജീവൻ ആവേശിച്ചിരിക്കുന്ന ചിലർ ചോദിക്കും പെട്ടെന്ന്, അത് ഭൂതാവേശം പ്രേതാവേശം എന്നൊക്കെ പറയുന്ന പോലെയാണ്. കാരണം വളഞ്ഞ വഴിക്ക് ചിന്തിക്കുക എന്ന് പറയുന്നു. തീർച്ചയായും ഇവിടെ ഇരുന്ന് ആരെങ്കിലും ചിന്തിച്ചിരിക്കുമെന്ന് ഉറപ്പായിട്ട്. മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു ഇതാണ്, ഏത് നല്ല കാര്യം കേട്ടാലും അല്പം തലതിരും ചിന്തിക്കുക. അതുപോലെ വല്ല ആവേശം വല്ലതുമാണോ ഇത്? വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെയാണെന്ന്. എന്തുകൊണ്ടാണ് ഭൂതാവേശം പ്രേതാവേശം എന്നൊക്കെ പറയുന്നിടത്ത് എന്താ സംഭവിക്കുന്നത്? അത് ജീവനെ കീഴ്പ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. അതിനെ സംബന്ധിക്കുന്ന ഭൂതശാസ്ത്രം പ്രേതശാസ്ത്രത്തിലൊക്കെ പറയുന്നതാണല്ല, ഞാൻ പറയുന്നതല്ല. ജീവനേക്കാൾ ശക്തി കൂടിയ ഇത്തരം ജീവന്മാര് ദുർബലമായ ജീവനെ കീഴ്പ്പെടുത്തുന്നു, അധീനനാക്കി വയ്ക്കുന്നു. അതാണ് ആവേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ഈശ്വരാവേശം എന്ന് പറയുന്നത് ജീവനെ കീഴ്പ്പെടുത്തുകയോ ദുർബലമായ ജീവനെ അധീനമാക്കി വയ്ക്കുകയോ ചെയ്യുന്നതല്ല, അവിടെ ജീവഭാവം നിശ്ചയമാണ്. അവിടെ രണ്ടെന്നുള്ള അവസ്ഥയില്ല. ഒരു ജീവനിൽ മറ്റൊരു ഈശ്വരൻ കയറിയിരിക്കുകയല്ല ഇരുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈശ്വരീയമായ ആവിർഭാവം പ്രാഗട്യം ജീവന് സംഭവിക്കുമ്പോൾ അവിടെ ജീവത്വം കെടുന്നു, ജീവഭാവം നഷ്ടപ്പെട്ടു പോകുന്നു, അവിടെ ഈശ്വരീയത മാത്രം പ്രകടമായി നിൽക്കുന്നു. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉന്മാദം പോലെ, ഒരു അബ്നോർമാലിറ്റി പോലെ എന്ന് നമ്മുടെ ദൃഷ്ടിയിൽ പറയാം മനുഷ്യന്റെ ഭാഗം. കാരണം അവന് രണ്ട് കാര്യങ്ങളെ അറിയാവൂ, ഒന്നുകിൽ സുബോധം അല്ലെങ്കിൽ ഉന്മാദം, ഈ രണ്ട് കാര്യങ്ങളെ അവൻ അറിയാവൂ. അതുകൊണ്ട് അവന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു ഉന്മാദം പോലെ ഒരവസ്ഥയാണ്. ആ ഒരവസ്ഥയിൽ അനന്യമായ ഭക്തിയിൽ ജീവഭാവം പൂർണ്ണമായും നശിച്ചിരിക്കുന്നുണ്ട്. അവിടുത്തെ ഭക്തി എന്ന് പറയുന്നത് ഈശ്വരന്റെ പ്രാഗട്യമാണല്ല, ജീവന്റെ മനോവൃത്തിയല്ല. അതിനെ പരമ സാ തസ്മിൻ പരപ്രേമരൂപ എന്നൊക്കെ നിർവചിച്ചിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിനെ പരപ്രേമം എന്ന് പറയുന്നത്? ഇതിലെല്ലാം പറയും, ശ്രുതിയിലെല്ലാം പറയും. യുവാവിന്റെ ആനന്ദം, പിന്നെ രാജാവിന്റെ ആനന്ദം പറഞ്ഞിട്ട് പിന്നെ ഗന്ധർവന്റെ ആനന്ദം, അങ്ങനെ അങ്ങനെ ആനന്ദത്തിന്റെ പല പല അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ പരമമായ ആനന്ദം അത് ഈശ്വര സ്വരൂപം തന്നെ. ആനന്ദം എന്ന് പറയുന്നത് അതിന് ആനന്ദക്കടലെന്നാണ് പറയുന്നത്. അത് ഈശ്വര സ്വരൂപം തന്നെ. ആ ഒരു ആനന്ദക്കടൽ ഒരു ജീവനെ ആവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവന്റേതായ ക്ഷുദ്രമായ യാതൊരു ഭാവങ്ങളും അവന്റെ സത്വമോ രജസോ തമസോ ഒന്നും അവിടെ കാണത്തില്ല. അതല്ല ഗിരി പറയും, ഇനി എന്താണ്? സത്വവും അവനെ ബന്ധിക്കുന്നു ജ്ഞാനം കൊണ്ട്. ഉത്തമമായ ഭക്തൻ എന്ന് പറയുന്നത് എന്താണ്? ഗുണാതീതനാണെന്ന് പറയും. ആ ഗുണങ്ങൾക്ക് അപ്പുറമാണ്. അങ്ങനെ ഒരവസ്ഥ, അത് അപൂർവം പുണ്യശാലികളിൽ മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഈശ്വരന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നവരിൽ സംഭവിക്കുന്നതാണ്. അവിടെ എന്ത് സംഭവിക്കുന്നു? അവർ സ്വയം ഈശ്വരനായി തന്നെ തീരുന്നു. ഈശ്വരഭാവത്തെ പ്രാപിച്ചവൻ ഈശ്വരൻ തന്നെ. അവിടെ നമുക്ക് വേദതിരിക്കാനൊന്നുമില്ല. ആ വ്യക്തി നമുക്കൊരു ഭക്തൻ. നമ്മൾ സാധാരണ രീതിയിൽ ഭക്തനെന്ന് വിളിക്കാൻ ഒക്കത്തില്ല, കാരണം ഈശ്വരീയതയെ പ്രാപിച്ചിരിക്കുകയാണ്. അവിടെ ഭേദമില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഭക്തനെന്ന് പറയാൻ പറ്റും? പിന്നെ അയാളുടെ ആ അവസ്ഥയെ നമ്മൾ വർണ്ണിക്കുന്നതാണെന്ത്? അനന്യമായ ഭക്തി എന്ന് പറയുന്നു. അപ്പോ ചെറു ചോദ്യമോ, എന്നാൽ പിന്നെ ആ ഭക്തിയുടെയും സാധനയാണോ മുക്തി? ഈശ്വരനെ പ്രാപിച്ചിരിക്കുകയാണെങ്കിൽ അത് തന്നെ മുക്തിയല്ലേ? എന്തുകൊണ്ട് അതിനെ മുക്തി എന്ന് പറയുന്നില്ല? മുക്തി എന്ന് പറയാത്ത കാരണം അയാൾക്ക് പിന്നീട് ജന്മമില്ലാതായിത്തീരുന്നു. ആ ജന്മമില്ലാതായിത്തീരുന്ന അവസ്ഥ അതിനാണ് മുക്തി എന്ന് പറയുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ അയാൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, വ്യവഹരിക്കുന്നുണ്ട്, വീണ്ടും മനുഷ്യഭാവത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ വ്യവഹാരം കൂടി അവസാനിക്കുന്നു. ഈശ്വരന്റെ അനുഗ്രഹം, ഈശ്വരന്റെ ആവേശം, ഇത്തരം പ്രക്രിയകളിൽ നിന്നുകൂടി മോചിതനായിത്തീരണം. അതാണ് പരമമായ സാഹിത്യം. അവിടെ പിന്നെ ഈശ്വരൻ ആവേശിക്കേണ്ട ആവശ്യം വരുന്നില്ല. മനുഷ്യരൂപത്തിൽ പിന്നെ വരേണ്ട ആവശ്യം വരുന്നില്ല. അത് മുക്തിപദം, സായുജ്യം. അതുകൊണ്ടാണ് ഈ അനന്യഭക്തിയെയും സാധന കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അനന്യഭക്തി കൊണ്ട് ഉണ്ടാകുന്ന ആ ഭക്തന്റെ ദർശനം, അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ വിശ്വരൂപ ദർശനം ഇവിടെ എടുത്തിരിക്കുന്നത്. അത് തന്നെ അടുത്ത് പറയും, തുടർന്നുവരുന്ന ഭാഗങ്ങളിൽ പറ്റും. ഇവിടെ തന്നെ ജ്ഞാതും ദ്രഷ്ടും തത്വേന പ്രവേഷ്ടം, മൂന്ന് തരത്തിൽ പറയും. അനന്യഭക്തൻ മാത്രമേ വാസ്തവത്തിൽ ഈശ്വരനെ അറിയുന്നുള്ളൂ. മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു? ഈശ്വരനെ സങ്കല്പിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലൊക്കെ സാക്ഷാത്കരിക്കുന്നു. പക്ഷെ അനന്യഭക്തൻ എന്ത് ചെയ്യുന്നു? ഞാനും ഈശ്വരനെ സ്വസ്വരൂപമായിട്ട് തന്നെ അറിയുന്നു, ഈശ്വര സ്വരൂപമായിട്ട് തന്നെ അറിയുന്നു. ജീവഭാവം നഷ്ടപ്പെട്ടിട്ട് അറിയുന്നു. ജീവഭാവത്തിലിരുന്നുള്ള അറിവല്ല നമ്മൾ ശാസ്ത്രത്തിലൂടെ അറിയുന്നത്, സാധനങ്ങളിലൂടെ അറിയുന്നതെല്ലാം ജീവഭാവത്തിലിരുന്നുകൊണ്ടുള്ള അറിവാ. സമാധി വരെ, സമാധിയിൽ അറിഞ്ഞാലും എന്താണ് അവിടെ? ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ട് അറിയുക, ഗുണ സമാധി. അനന്യഭക്തി നമുക്ക് സമാധി എന്ന് പറയാം, അതിനല്ല പറയുന്നു. ഇവിടെ ജീവഭാവം വിട്ടിട്ടുള്ള അറിവാണ് അനന്യഭക്തിയിലൂടെ അറിയുന്നത്. അവിടെ ഭക്തന് ഭഗവാനിൽ അനന്യഭാവമാണ്. അതുകൊണ്ടാണ് അനന്യഭക്തി എന്ന് പറയുന്നത്. സ്വയം തന്നെ താൻ ഭക്തനാണ്, ആ ഭക്തൻ ഭഗവാനാണെന്ന് പ്രഖ്യാപിക്കുക, താൻ ഈശ്വരൻ തന്നെ. തന്റെ അനുഭവത്തെ പ്രകടമാക്കുമ്പോൾ അങ്ങനെ അനന്യഭാവത്തിലിരിക്കുന്ന ഒരാൾ പറയുകയാണ്, ഞാൻ തന്നെ ഈശ്വരൻ എന്ന് പറയുന്നത്. അജ്ഞനായ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ പറയുന്നതിന് ശാസ്ത്രീയമായ അപാകതകളൊന്നുമില്ല. കാരണം അങ്ങനെ അതിനെ ബോധ്യപ്പെടുത്താൻ പറ്റും, വെളിപ്പെടുത്താൻ പറ്റും. ഞാൻ ഈശ്വരൻ തന്നെ, ഭഗവാൻ തന്നെ. അത് ജീവഭാവത്തിൽ നിന്നുകൊണ്ടൊരു പറയുകയാണെങ്കിൽ അത് കാപട്യമായി. പക്ഷെ ഈശ്വരഭാവത്തിൽ ഇരുന്നുകൊണ്ട് അതൊരാൾ ജീവനോട് പറയുകയാണെങ്കിൽ അത് പരമാർത്ഥം തന്നെ. ഒരു ജീവന് അവനതിൻ്റെ തനിമയിൽ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ, അവനത് പിടികിട്ടത്തില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അവനൊന്നും മനസ്സിലാകുന്നതാണോ? ഈ കാണുന്നയാള്, ഈ പറയുന്നയാള് ലൗകികമല്ല, അത് അലൗകികമാണ്, ദിവ്യമാണ്. അതാ സാന്നിധ്യത്തിൽ ഗുരുവിന്റെ ഹൃദയത്തിൽ അതനുഭവപ്പെടും. ഒരാൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയോ ഒരാൾ സ്തുതിച്ച് മനസ്സിലാക്കി കൊടുക്കുകയല്ല. ഒരു ഉത്തമനായ യോഗ്യനായ ഒരു സാധകന് അവന്റെ ഹൃദയത്തിൽ അത് ബോധ്യപ്പെടും. ഇത് ഈശ്വരീയ ഭാവമാണ് പ്രകടമാകുന്നത് എന്ന് ബോധ്യപ്പെടും. അത് തർക്കബുദ്ധികൾക്കോ കുബുദ്ധികൾക്കോ ഒന്നും അത് ബോധ്യപ്പെടത്തില്ല. അല്ലാത്തവർക്ക് അത് ബോധ്യപ്പെടും. അത് എങ്ങനെ ബോധ്യപ്പെടുത്തുന്നു? അതാണ് നേരത്തെ പറഞ്ഞ ഈശ്വര അനുഗ്രഹം. അത് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടേ ബോധ്യപ്പെടും. നമ്മൾ ഓരോ കാര്യങ്ങളും ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബുദ്ധി കൊണ്ടാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ബോധ്യപ്പെടാൻ ശ്രമിക്കുന്നു, കണ്ടെത്താൻ ശ്രമിക്കുന്നു, വാദിക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവർ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? നമ്മുടെ ബുദ്ധി, ജീവബുദ്ധിയാണ്. നമ്മൾ പഠിക്കുന്നതും ജീവബുദ്ധി കൊണ്ടാണ്, പഠിപ്പിക്കുന്നതും ജീവബുദ്ധി കൊണ്ടാണ്. പക്ഷെ ഇക്കാര്യം ബോധ്യപ്പെടുന്നത് ജീവബുദ്ധി കൊണ്ടല്ല, മറിച്ചോ അത് ഈശ്വര അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ഈശ്വര അനുഗ്രഹം കൊണ്ട് ഒരു സാധകന്റെ ഹൃദയത്തിൽ ബോധ്യം വരും. എന്താണ് ഇത്? ഈശ്വരീയ ഭാവമാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്, ജീവഭാവമല്ല എന്ന് ബോധ്യപ്പെടും. അപ്പോൾ അവൻ അതിനെ പിടിച്ചു പോകും. അവനെ പിടിച്ചു പോകുന്നവർ ആ വഴിക്ക് അവർ പുരോഗമിക്കും. അതിൽ അനന്യഭക്തി കൊണ്ടെന്ന് വരുന്നു, അവൻ ഈശ്വരനെ ദർശിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ എങ്ങനെ ദർശിച്ചു? അതിനോട് പറയുന്നത് ശാസ്ത്രത്തിലൂടെ നമ്മൾ ദർശിച്ചു. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗുരു ഉപദേശം തന്നെ ശാസ്ത്രം. അർജുനന് ഭഗവാൻ പറഞ്ഞതും ഭഗവാൻ കാണിച്ചു കൊടുത്തതുമെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അർജുനൻ ദർശിക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നവർക്ക് പിന്നീട് വന്ന നമ്മൾക്കെല്ലാവർക്കും അതെങ്ങനെ ദർശിക്കാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഭഗവാന്റെ ഉപദേശത്തിലൂടെ. വ്യാസനും അർജുനനും സഞ്ജയനും എല്ലാം വെളിപ്പെടുത്തിയതിലൂടെ. അതിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് ജ്ഞാതം ശാസ്ത്രത. എന്നാ കേവലം ജ്ഞാതം, നമ്മളതിനെ പരോക്ഷമായി അറിയുന്നു. ശാസ്ത്രതോ ദൃഷ്ടിം ച സാക്ഷാത്കർത്തും തത്വേന തത്വത. അങ്ങനെ ഭഗവാൻ വെളിപ്പെടുത്തിയാൽ അതിനെ സാക്ഷാത്കരിക്കുന്നതിനും കഴിയുന്നു. അത് ഭഗവാന്റെ അനുഗ്രഹമുണ്ടല്ലോ. അർജുനന്റെ അനുഭവത്തെ സ്വാനുഭവമാക്കാനും കഴിയുന്നു. അർജുനന് ഭഗവാൻ കൊടുത്തതായ ദിവ്യചക്ഷുഷ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവനും കിട്ടണം. ദർശനം, ദ്രഷ്ടം, അത് കഴിഞ്ഞ് ആ സാക്ഷാത്കാരം കൊണ്ട് ആ ഈശ്വരഭാവത്തിൽ വന്നു കഴിഞ്ഞാലോ പ്രവേശിച്ച മോക്ഷം ജഗന്തും മോക്ഷത്തെ പ്രാപിക്കുന്നതിനും കഴിയും. അനന്യഭക്തിയിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നതും കഴിയുന്നു. ഒന്ന്, അനന്യഭക്തിയെക്കുറിച്ച് അറിയുക ശാസ്ത്രത്തിലൂടെ. രണ്ടാമത്, അനന്യഭക്തി അവനിൽ ആവിർഭവിക്കുക. ദർശനം, നമ്മൾ ഭാവദർശനത്തെ കാണുന്നതേ അനുഭവിക്കുന്നില്ല. അതിനവിടെ ദൃഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന് സ്വയം അനുഭവിക്കാൻ കഴിയും, സാക്ഷാത്കരിക്കുക. സ്വയം ആ ദർശനം തന്നിൽ ആവിർഭവിക്കുക, ആ ദർശനത്തെ നേടിയെടുക്കുക എന്നും ആ ദർശനത്തെ ഉണ്ടാക്കുക എന്നും പറഞ്ഞാൽ അത് അബദ്ധമായി പോകും. ആ ദർശനം തന്നിൽ ആവിർഭവിക്കുക, അതിന്റെ ഫലമായി പ്രവേഷ്ഠിച്ച സായുജ്യത്തെക്കുറിച്ച് പറയും. മോക്ഷഞ്ച ഗന്ധം, മോക്ഷത്തെ പ്രാപിക്കുന്നവൻ. അർജുനനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പടിയുണ്ടായിരുന്നു. ഒന്നെന്താണ്? ഐശ്വര്യഭാവത്തെ പ്രാപിക്കുക, അത് കഴിഞ്ഞ് പിന്നെ മോക്ഷത്തെ പ്രാപിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മൂന്ന് പടിയാണ്. ഒന്ന്, ഐശ്വര്യഭാവത്തെക്കുറിച്ച് കേട്ടറിയുക, പിന്നെ അതിനെ തന്നിൽ അത് വന്നു ചേരുക, മൂന്നാമത് മോക്ഷത്തെ പ്രാപിക്കുക. അതാണ് ഇവിടെ വിശദീകരിച്ച് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഭക്ത്യാ തു അനന്യാ ശക്യ അഹം ഏവം മിഥോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ മത്കർമ്മകൃത് മത്പരമോ മദ്ഭക്തസംഗവർജിത നിർവൈരസർവഭൂതേഷു യസ മാമേതി പാണ്ഡവ. ഓം ശാന്തി ശാന്തി ശാന്തി.